കണ്ണെത്താമല മാമലയേറി നോക്കെട്ട കടവ് കടന്നു വരുന്നുണ്ട് വരുന്നുണ്ട്. പള്ളിപ്പാന പന്തലൊരുക്കട കുടുകുടു പണ്ടി ചണ്ടമുറുക്കട തിമൃതത്തെ കുരുകുക്കുരു പൂങ്കുരുവി പറവക്കടി പൂങ്കുഴലി നാട്ടുവണ്ടി നാടകവണ്ടി നാൽക്കവലയിലെത്തി ചില്ലം തിരതുള്ളാട്ടം. മിണ്ടണതെല്ലാം പൂമ്പാട്ട് നട്ടണതെല്ലാം തമ്പേര് നാട്ടു നടത്തിലൊരാറാട്ട് വരവേൽപ്പ് അക്കരെ ഇക്കരയാന വരമ്പത്തോലക്കുഴൽ കുറുങ്കുഴൽ തുടിയുടുക്കു പമ്പയിലത്താളം തുടിയുടുക്കു പമ്പയിലത്താളം. ആലിലക്കൊരു പൊൻകൂരിശുള്ളൊരു മുറിയിട്ടുടുക്കണ താതമ്പി പെണ്ണീന് കയ്യിൽ കിടക്കണ ഒരോട്ടുവള അവൾ മാർഗം കളിക്കത്ത് താളം പിടിക്കുമ്പോ കിളികിളുങ്ങുന്നൊരു കല്ലുവള അത് കൊഞ്ചിക്കുണുങ്ങണ കന്നിവള തുള്ളി തപ്പു കൊട്ടി കളിച്ചാടി തുടിക്കുമ്പോ മേളം തുള്ളണ പൊന്നുവള. മാർമൊഴിഞ്ഞു ശുഭസങ്കീർത്തനം ദേവൻ പിറന്നു മണ്ണിൽ നിത്യനായകനായി ശ്രീയേശുനാഥനെന്നും നമുക്കാശ്രയമേ പാപങ്ങൾ പോക്കുവാനായി അവൻ ദൂഷിതനായി. അതിരുകളില്ല വട്ടാരം മതിലുകളില്ല കൂടാരം മൂത്തോർവാക്കിൻ വീടാരം മാടോക്കില്ല കൊട്ടാരം അക്കുട്ടിക്കുത്തരമനമെട്ടിൽ തെക്കെ പാട്ടെത്തേന്മാവിൽ പത്തറുപത് കിളിയുടെ വിളയാട്ടം കണ്ണെത്താമല മാമലയേറി നോക്കത്ത കടവ് കടന്നു വരുന്നുണ്ട്. പള്ളിപ്പാന പന്തലൊരുക്കട കുടുകുടു പാണ്ടി ചണ്ടമുറുക്കട തിമൃതത്തെ കുരുകുക്കുരു പൂങ്കുരുവി പറവക്കടി പൂങ്കുഴലി നാട്ടുവണ്ടി നാടകവണ്ടി നാൽക്കവലയിലെത്തി ചില്ലം തിരതുള്ളാട്ടം.